82 ദശകം. പ്രത്യുംനൻ രൗഗ്മിണേയൻ ഹരികല അവനെ ശമ്പരൻ കട്ടുകൊണ്ടാൻ കൊന്നാൻ ചെന്നാൻ പുരിക്കാരതിയുടുമവനും രുക്മിജാഹാരിയായി. രുക്മീ പൗത്രീ വിവാഹം വിരവിനുടനിരുദ്ധൻ നടത്തിയതുപോയാൻ വേളിക്കങ്ങുന്നു കൊന്നാൻ മുസലി അവിടയാ രുക്മിയെ ചൂതുമൂലം. ഓരായിരങ്കരമെഴും ബലിസൂനു ബാണൻ ഗൗരീശഭക്തനുഷയാം മകള് അന്നൊരുന്നാൾ നിൻ പൗത്രനാകും അനിരുദ്ധനയാസ്വദിച്ചാൻ സ്വപ്നത്തിലാദ്യമതിനാൽ വിരഹാർത്തയായാൾ. സാമർഥ്യമേറുവൊരു യോഗിനി ചിത്രലേഖതൻ തോഴി അൻപടുവരച്ചു യുവാക്കളെയും നന്നായറിഞ്ഞിതനിരുദ്ധനയോമലാൾ തൻ ഗേഹത്തിൽ യോഗിനി വരുത്തിനി ശാന്തരത്തിൽ. കന്യാപുരത്തിലവനും പ്രിയയൊത്തുവാണാൻ ബന്ധിച്ചിതായവനയ ശിവപാദദാസൻ ശ്രീനാരദൻ പറകയാൽ യദുവൃന്ദമൊത്തു ചെന്നങ്ങു ചോണിതപുരം ഭഗവാൻ വളഞ്ഞു. പുരങ്കാക്കും സാക്ഷാൽ ത്രിപുരകരനും ഭൂതഗണവും മഹാപ്രേതപ്രാതപ്പടയുമെതിരായി വന്നു പൊരുതാൻ മഹാശക്തൻ ബാണൻ പൊരുതി യുധാനാഭിതനൊടും ഗുഹൻ പ്രദ്യുംനെങ്കിൽ ശിവ ശിവ ഭവാൻ ശങ്കരനൊടും. മുറിച്ചസ്ത്രം സർവം ശിവനുമൊരുവൻ മോഹമുളവായി പരന്നോടീഭൂതം. പ്രമഥവരരും വീണു വിവശം തിരിഞ്ഞാനാ സ്കന്ദൻ കുസുമചരനാൽ മന്ത്രിയൊരു നൽക്കുടമ്പോൽ കുംഭാണ്ഡൻ ബലനുട ബലാൽ തുണ്ടുകളുമായി. അഞ്ഞൂറസ്ത്രം ധരിച്ചെത്തിയതഖിലമരിഞ്ഞിട്ട് ബാണൻ ഋണത്തിൽ പാഞ്ഞാൻ ശൈവജ്വരത്തെ പടയതിലുടനെ നിൻ ജ്വരം വെന്നു നിന്നാൻ. ബോധത്താൽ നിന്റെ ഭക്തോത്തമരെ അതു തൊടില്ലെന്നു ചെന്നാൻ ജ്വരം ഹാ ശൈവന്മാർ ബോധമുണ്ടെങ്കിലും അതികഠിനം രൗദ്രമുള്ളോർ തപസ്സാൽ. ശസ്ത്രൂഖം പൂണ്ടു ബാണൻ മതമൊടു പൊരുതാൻ കയ്യരിഞ്ഞിട്ട നേരം കാര്യത്തിൻ ഗൗരവത്താൽ പരമശിവനകോ വാഴ്ത്തി നിന്നാൻ ഭവാനേ. ശൈവപ്രീതിക്കു വേണ്ടിട്ടിരുവശവും അവനേകി ഹസ്തദ്വയത്തെ പോത്താൻ നീ ദ്വാരകയ്ക്കങ്ങ് അതിസുഖമനിരുദ്ധോഷമാരോടുമൊപ്പം പലപ്പോഴും വെന്നാൻ സുരപതിയെ നീ വാരുണിയെയും യമൻ തന്നെ തിന്ന വലിയൊരനലൻ തന്നെയുമഹോ. വിധാതാവേ ബാണപ്പടയിലിവിടെ ശങ്കരനെയും വിഭോ വിശ്വം വെന്നോൻ മുരരി പുജയിക്കുന്നു ഭഗവാൻ. നൃഗ നൃപാലക ശാപമകറ്റി ഭൂസുരരിൽ അൻപെട്ടു ഭക്തി വളർത്തുവാൻ നിജജനങ്ങളോടോ ദീച്ചിടും ഗുരുപുരേശ്വര ദീനമകറ്റണേ.